ഹഗലിന്റെ സിദ്ധാന്തം ഞാൻ അങ്ങ് പറഞ്ഞു നിങ്ങൾ ധരിച്ചോളെ, കാരണം വായിച്ച് മനസ്സിലാക്കാൻ ഒത്തിരി പ്രയാസമുള്ള ഒരു സംഗതിയാണ്. എല്ലാം ഇന്ന് ഉപലബ്ധമാണ്. ഹഗലിന്റെ രചനകളൊക്കെ ഇന്റർനെറ്റിലൊക്കെ ഉണ്ട്. പക്ഷെ വായിച്ച് മനസ്സിലാക്കുക അത്ര എളുപ്പമാണ്. ഹഗലിന്റെ സ്പിരിറ്റ് എന്ന് പറയും, സ്പിരിറ്റ്, സ്പിരിറ്റിന്റെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയും. ഇവിടെ അദ്വൈതികളൊക്കെ പറയും ബ്രഹ്മത്തിന്റെ മാനിഫെസ്റ്റേഷൻ, സ്പിരിറ്റിന്റെ മാനിഫെസ്റ്റേഷനാണ് എല്ലാം എന്ന് പറയും. അങ്ങനെ അങ്ങ് ഇതൊരു ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നെഗേറ്റ്, പ്രിസർവ്, ഗ്രോ, ഒരു തൃത്വം, ഇതൊക്കെ ശരിക്കും ഞാൻ മനസ്സിലാക്കിയിട്ടല്ല പറയുന്നത്. മനസ്സിലാക്കാത്ര എളുപ്പമല്ല. കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് പലതരത്തിലുള്ള ആൾക്കാർ വ്യാഖ്യാനിക്കുന്നു. സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇത് പലരും പലതരത്തിൽ വ്യാഖ്യാനിച്ചു. ചിലർ പറയുന്നു അത് ഈശ്വരനാണ്, ചിലർ പറയുന്നു അത് ഈ പ്രപഞ്ചം തന്നെയാണ്. കാരണം വലിയൊരു ദക്ഷിണാശാരിയായിരുന്നു. ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് വേണമെങ്കിൽ ഒരാൾക്ക് ബ്രഹ്മത്തിന്റെ മാനിഫെസ്റ്റേഷനാണ് ജഗത്ത് എന്ന് പറയുന്നത്, അതുപോലെ സ്പിരിറ്റിന്റെ മാനിഫെസ്റ്റേഷനാണ് യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ഒന്നാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അത് അങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ നമ്മൾ അത്രയും ആഴത്തിൽ അതൊക്കെ മനസ്സിലാക്കണം. അത്ര എളുപ്പമുള്ളതായിരിക്കും. അപ്പോ ഹെഗൽ എന്റെ ഗുരുവാണെന്ന് പറഞ്ഞ ആളാണ് മാർസ്. മാർസ് തന്നെ ഹെഗലിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയം. അതായത് ഹെഗലിന്റെ ഈ നെഗേഷൻ, പ്രിസർ, ഗ്രോ എന്ന് പറയുന്ന ഈ ആശയത്തെ അങ്ങനെ മാർക്സ് ഉൾക്കൊള്ളുന്നില്ല. അദ്വൈതത്തിലുണ്ട് ഈ പ്രശ്നങ്ങൾ. അദ്വൈതത്തെയും അദ്വൈതത്തിൽ ഇപ്പോൾ ഇവിടെ തന്നെ ഈശ്വരൻ എന്ന് പറഞ്ഞു, പരമേശ്വരൻ. ഇവിടെ ഈ ഈശ്വരൻ എന്ന് പറയുമ്പോൾ അദ്വൈതത്തിൽ ശരിക്കും അദ്വൈതം മനസ്സിലാക്കുന്നിടത്ത് അതിന് വളരെ താത്വികമായി തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അദ്വൈതത്തിലെ ഈശ്വരൻ. അദ്വൈതം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ ഈശ്വരനെ വളരെ താത്വികമായി തന്നെ മനസ്സിലാക്കും. ഇനി ഈശ്വരനെ മനസ്സിലാക്കാം, വളരെ വൈകാരികമായി മനസ്സിലാക്കാം. ഈശ്വരനെ വളരെ വൈകാരികമായി മനസ്സിലാക്കുന്നതാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഈശ്വരൻ എന്ന് പറയുന്നത് പ്രധാനമായും വിശ്വാസത്തിലാണ്. വിശ്വാസത്തിലാണ് ഈശ്വരൻ നിൽക്കുന്നത്. ഈശ്വരൻ ഇങ്ങനെ ഒരുപാടൊക്കെ ഈശ്വരനെ നിർവചിക്കാം, അതെല്ലാം ചെയ്യാൻ പറ്റും. എന്നാലും അവിടെ ഈശ്വരനോടുള്ള ഒരാളുടെ മനോഭാവം എന്ന് പറയുന്നത് വൈകാരികമാണ്, വിശ്വാസപരമാണ്, അത് പൂർണ്ണമായിട്ട്. അപ്പോ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരിക്കലും അയാൾക്ക് ഈശ്വരനെ നിഷേധിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം. ഭക്തനൊരിക്കലും ഈശ്വരനെ നിഷേധിക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ ഈശ്വരനെ പറയുന്ന എന്തിനു വേണ്ടി? നിഷേധിക്കാൻ വേണ്ടി പറയണം, അപവാദിക്കാൻ. അപ്പൊ ഈ ഇത് രണ്ടും പൊരുത്തപ്പെട്ടു പോകുന്ന സംഗതിയല്ല, അതുകൂടെ മനസ്സിലാകും. അപ്പോ അദ്വൈതപരമായ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് തികച്ച് സാങ്കേതികമാണ്. അവിടെ വലിയ വൈകാരികതയ്ക്കൊന്നും യാതൊരു സ്ഥാനമില്ല. അയ്യോ ഭഗവാനെ രക്ഷിക്കണേ എന്ന് വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഈശ്വരൻ മായ ഉപാധി കൊണ്ടുണ്ടായ ഒരു പ്രതിഭാസമാണ്. അത്ര അത് അവിടെ ഈശ്വരനെ മനസ്സിലാക്കുകയാണ്. അപ്പോ ഇത് ഒരു സാധാരണ ഭക്തനതിന്റെ ആവശ്യമില്ല. ഒരു ഭക്തൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനെ ആരാധിക്കുന്നു, പൂജിക്കുന്നു, അത് അവിടെ അത്ര ആവശ്യമുള്ളു. അത് അയാളെ ഈശ്വരനോട്ടുള്ള അയാളുടെ ബന്ധം പൂർണ്ണമായും വൈകാരിക ബന്ധം. അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഇനി ഭക്തിയെ കുറിച്ച് പറയുകയും പറയുന്നത്. അത് ആത്മാനുസന്ധാനമാണ്, ആത്മവിചാരമാണ് ഭക്തി എന്ന് പറയുന്നത്. അത് വൈകാരിക ഭക്തിയല്ല. പിന്നെ വൈകാരിക ഭക്തിയെ കുറിച്ച് പറയും, അത് വേറെയാണ്. അതുകൊണ്ടാണ് അദ്വൈതികൾ പറയുന്നത് ഭക്തിയൊക്കെ തുടക്കം. ഭക്തിയുണ്ട്, എന്താണ് ഈശ്വരനെയൊക്കെ പ്രസാദിപ്പിച്ച് വേണ്ട യോഗ്യതയൊക്കെ സമ്പാദിച്ചതിന് ശേഷം പിന്നെ അദ്വൈതത്തിലേക്ക് കടക്കണമെന്നാണ് പറയുന്നത്. ഇതാണ് പൊതുവെ അദ്വൈതികൾ പറഞ്ഞു വരുന്നത്. ഭക്തി എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പാണ്, അദ്വൈത ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സ്റ്റെപ്പ് മാത്രം. അതുകൊണ്ട് ഇവിടുത്തെ ഈശ്വരൻ എന്ന് പറയുമ്പോൾ അപവദിക്കാനുള്ള ഒരു ഈശ്വരനാണ്. ഇത് ഈ വ്യാഖ്യാനങ്ങളിൽ ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കാതെ എല്ലാം കൂടി പൊഴച്ചും മറിച്ച് അവിയലാക്കി ആണ് ആൾക്കാർ പറയുന്നത്. അദ്വൈതി ചിന്തിക്കുകയാണ്, തത്വചിന്താപരമായി ഈശ്വരനെ, ഈശ്വരനെന്താ സ്ഥാനം അത് കണ്ടുപിടിക്കുകയാണ്. ഇനി അവിടെ ഈശ്വരനോട് ഭക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. എന്താ ഭക്തി? അത് വിചാരം, അത് തന്നെ. നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് ഇനിയിപ്പോ സാധാരണ ഭക്തി എന്ന് പറഞ്ഞാൽ ഭജിക്കുക ഈശ്വരനെ, ഈശ്വരനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുക, ഈശ്വരനെ രക്ഷകനായി സ്വീകരിക്കുക, തന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഈശ്വരനാണെന്ന് കരുതുക, തന്നെ നല്ല മാർഗത്തിൽ നയിക്കുന്ന ഈശ്വരനാണെന്ന് പറയും. ഇങ്ങനെ ഉള്ള ഈശ്വരനെ കുറിച്ചുള്ള ഒരുപാട് സദ്ഭാവനകളാണ്. ഈശ്വരനെ ഒരു പരമമായ ആദർശമായി കണ്ടുകൊണ്ട്, തന്നെ ഈശ്വരന്റെ ഒരു ഭക്തനായി കണ്ടുകൊണ്ട് നിരന്തരം ഈശ്വരനെ കൊണ്ട് പ്രാർത്ഥിക്കുക. ഇനി അത് ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാകാം, അല്ലെങ്കിൽ ഇനി മോക്ഷത്തിന് വേണ്ടി ആയാലും ശരി, എന്തായാലും ശരി, ഈശ്വരനോട് പ്രാർത്ഥിച്ചേ പറ്റും. മോക്ഷം വേണമെങ്കിലും ഈശ്വരനോട് പ്രാർത്ഥിക്കണം, അല്ല ഇനി ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കണമെങ്കിലും ഈശ്വരനോട് പ്രാർത്ഥിക്കണം. അന്നവസ്ത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ചു എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അതൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ ഈശ്വരനോട് പറയുകയാണ്. അത് വൈകാരികമായൊരു ഭക്തിയാണ്. അങ്ങനൊരു ഭക്തിക്കും ആധ്യാത്മിക ശാസ്ത്രത്തിലും ആധ്യാത്മിക ജീവിതത്തിലും വലിയ പ്രാധാന്യമുണ്ട്. അത് ഞാൻ മോശമെന്നല്ല പറയുന്നു, പക്ഷേ ഇവിടെ പറയുമ്പം ഇത് നമ്മൾ അധ്യാരോപത്തിൽ ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ അതും ഇതുമായിട്ട് ബന്ധപ്പെടുത്തരുത്. ഇവിടെ അങ്ങനെ ഒരു ഭക്തിയൊന്നും അല്ല. ഇവിടുത്തെ ഈശ്വരന് അധികം ആയുസില്ല. എന്തുകൊണ്ട്? ഇതിപ്പം നിഷേധിച്ചു കളയും ഉടൻ തന്നെ. ഇവിടുത്തെ ചുമ്മാന്ന് പറയും, ഇത് തള്ളിക്കളയുന്നതാണ് ആത്യന്തികമായി. കാരണം ഇവിടെ പ്രാധാന്യം വിചാരത്തിനാണ്, വികാരത്തിനല്ല. അത് വിചാരമാണ് ഇവിടെ മുഖ്യമായി. അപ്പോ നിർദ്ദയമായിട്ടാണ് വിചാരം ചെയ്യുന്നത്. ഈശ്വരനെ തള്ളിക്കളയുന്നതിന് അദ്വൈതിക്ക് യാതൊരു മടിയുമില്ല. നല്ല ചങ്കുറപ്പോടുകൂടി തന്നെ ഈശ്വരനെ എന്ത് ചെയ്യും? നിഷേധിച്ച് കട്ട് ചെയ്ത് മാറ്റും. അതാണ് അദ്വൈത ചിന്ത എന്ന് പറയുന്നത്. അതാണ് വാദം. ഇത് രണ്ടായിട്ട് തന്നെ കാണും. അപ്പോ അദ്വൈതത്തിൽ, ശരിയായ അദ്വൈതത്തിന്റെ നിലപാട് ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് മറ്റൊന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അദ്വൈതവും ദ്വൈതവും കൂടെ ഒരുമിപ്പിക്കാൻ പറ്റാത്തത്. അത് ഒരുമിപ്പിക്കാൻ പറ്റത്തില്ല. അദ്വൈതം ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, അധ്യാരോപം അപവാദം, അധ്യാരോപം ചെയ്യുക ബോധിക്കുക, അതാണ് അദ്വൈതം. മറ്റേ ഭക്തി അങ്ങനെയല്ല, ഉപാസന അത് വേറെ സംഗതിയാണ്. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ ഒരു തരത്തിലും അദ്വൈതം എന്ന് പറയുന്നതിനെ ഉപാസനയുമായിട്ട് കൂട്ടിക്കെട്ടാൻ സമ്മതിക്കത്തില്ല. ഉപാസന വേറെ, ജ്ഞാനം വേറെ എന്ന് പറയും. അദ്വൈതം എന്ന് പറയുന്നത് അവിടെ ജ്ഞാനമാണ്. മറ്റേ ഈശ്വരൻ താൻ ഭക്തനാകുമ്പോൾ അവിടെ ഉപാസനയാണ്. ഇത് രണ്ടും ഒന്നാകത്തില്ല. ഇത് രണ്ടും ഒന്നാകാത്തിടത്തോളം കാലം നമുക്കൊരിക്കലും അദ്വൈതത്തെയും ഉപാസനയും ഭക്തിയെയും ജ്ഞാനത്തെയും ഒന്നും യോജിപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിൽ വരുന്ന ഒരു പ്രത്യേകത എന്തെന്ന് വന്നു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്നു. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ നമ്മൾ കുറച്ച് ബയോളജി പഠിക്കും, കുറച്ച് മാത്സ് പഠിക്കും, കുറച്ച് ഫിസിക്സ് പഠിക്കും, കുറച്ച് ഇംഗ്ലീഷ് പഠിക്കും, ഹിന്ദി പഠിക്കും, കുറച്ച് എക്കണോമിക്സ് പഠിക്കും, എല്ലാം കുറേശ്ശെ പഠിക്കും. അതുപോലെ ആധ്യാത്മിക ശാസ്ത്രത്തിൽ ആധ്യാത്മിക സാഹിത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതെല്ലാം കുറേശ്ശെ കുറേശ്ശെ മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ പല വിഷയങ്ങളുടെ ഗൈഡുകൾ വെച്ച് പഠിക്കും. അങ്ങനെയുള്ള സാറിനെ പഠിക്കുന്നത് പല വിഷയങ്ങളുടെ ഗൈഡ്, പല വിഷയങ്ങൾ മനസ്സിലാക്കും. എല്ലാം അല്പം മനസ്സിലാക്കും. പക്ഷെ അങ്ങ് ഉയർന്ന ക്ലാസ്സിലേക്ക് പോയാലോ? ഉയർന്ന ക്ലാസ്സിലേക്ക് പോയാൽ പിന്നെ നിങ്ങൾ ബയോളജിയിലാണ് മേളിൽ പോകണമെങ്കിൽ അവിടെ പിന്നെ എക്കണോമിക്സ് അതിനോട് ചേരത്തില്ല. അപ്പം നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ ഇതെല്ലാം പഠിച്ചെന്ന് വിചാരിച്ചിട്ട് ഉയർന്ന ക്ലാസ് ചെല്ലുമ്പം എക്കണോമിക്സും ബയോളജിയും കൂടെ ഒരുമിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. രണ്ട് രണ്ട് തരത്തിലാണ്. നിങ്ങൾക്ക് എക്കണോമിക്സിനോട് താല്പര്യമുണ്ടെങ്കിൽ അത് തന്നെ പഠിക്കും. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഇത് വേറെ വേറെയാണ്, ഇത് ഒരുമിപ്പിച്ച് നമുക്കവിടെ ഒരുമിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. അതുപോലെയാണ് നിങ്ങൾ ആധ്യാത്മിക സാഹിത്യത്തോട് പരിചയപ്പെടുമ്പോൾ ഇതെല്ലാം ആദ്യം കാണും. കുറച്ച് ഭക്തി കാണും, കുറച്ച് യോഗ കാണും, കുറച്ച് തത്വജ്ഞാനം കാണും, എല്ലാം കൂടെ ഒരു അവിയലായിട്ടാണ്. നിങ്ങളിതിൽ ഏതെങ്കിലും ഒന്ന് സ്പെഷ്യലൈസ് ചെയ്യാൻ പോകുമ്പോൾ മനസ്സിലാകും ഇതെല്ലാം ഇതുപോലെയാണ്, ഇതെല്ലാം വേറെ വേറെ നിൽക്കുകയാണ്, ഒന്നിന് യോജിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ബാലപാഠങ്ങൾ പഠിച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത് എന്താണ്, ഗുരു ഇതെല്ലാം കൂടെ കയറ്റിവിട്ടിരിക്കുകയാണ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അവർ 10ാം ക്ലാസിന്റെ താഴെ നിൽക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ഗുരു അദ്വൈതത്തെയും ദ്വൈതത്തെയും വിശിഷ്ടാദ്വൈതത്തെയും ബാക്കിയവർക്ക് അറിയാത്തതുകൊണ്ടാണ്, അതിനെയും ഇനി അറിയാനുള്ളതുകൊണ്ടല്ല, എല്ലാം കൂടെ ചേർത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് അവർ 10ാം ക്ലാസ് ലെവലിൽ നിൽക്കുന്നേ ഉള്ളൂ. അവരിപ്പോൾ പഠിക്കുന്നത് എന്തൊക്കെയാണ്? കെമിസ്ട്രിയും ഫിസിക്സും ഇംഗ്ലീഷും ഹിന്ദി. ശരിയാണ്, 10ാം ക്ലാസ് വരെ ഇതെല്ലാം ഒന്നാണ് നോക്ക്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഗൈഡ് നമ്മൾ പഠിക്കുന്നു. പക്ഷെ മേലോട്ട് ചെല്ലുമ്പോൾ അങ്ങനെയല്ല. ഇതെല്ലാം വളരെ തികച്ച് സ്വതന്ത്രമായി നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇതിന് അവിടെ ചെന്നാൽ ഇത് യോജിപ്പിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ എല്ലാം എടുക്കാം. ഇതെല്ലാം എല്ലാത്തിൻ്റെയും ഗൈഡുകൾ പഠിച്ച് പരീക്ഷ എഴുതിയാൽ 10ാം ക്ലാസ് പാസ്സാകാൻ പറ്റും. നിങ്ങൾക്ക് കണക്കിന്റെ ബേസിക് അറിയില്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സാകാൻ പറ്റില്ല. അതിന്റെ ആവശ്യം അത് കൂടിയേ പറ്റും. പിന്നെ നിങ്ങൾ മേലോട്ട് പോയിട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് നിങ്ങൾ മേണിച്ചെന്ന് പഠിക്കണമെങ്കിൽ അവിടെ പിന്നെ കണക്കിന്റെ ആവശ്യമുണ്ട്. ആ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമൊന്നും ഇവിടെയുണ്ട്. അതുകൊണ്ട് ഗുരുവിലെല്ലാം കൂടെ ചേർത്തിരിക്കുന്നു എന്ന് ഒരാൾ പറയുമ്പോൾ അയാൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നാലും ഇത്രയും മാത്രം മനസ്സിലാക്കി. അത് ശരിയാണ്, ഈ താഴെയുള്ള ക്ലാസ്സുകാർക്ക് വേണ്ടി ഗുരു ഒരു സിലബസ് ഉണ്ടാക്കിയിട്ടുണ്ട് പത്താം ക്ലാസ് വരെയുള്ളവർക്ക്. അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. പത്താം ക്ലാസ് വരെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ഗുരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ മേലോട്ടാണ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അത് ലിറ്ററേച്ചറാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബയോളജിയുടെ ആവശ്യമില്ല. ആ രീതിയിൽ ഇതിന് ഓരോത്തിനും അതിൻ്റെതായ തനിമയുണ്ട്. അപ്പോൾ ഇത് രണ്ടു പറയുന്നത് ശരിയാണ്. ഞാൻ പറയുന്നു എന്താണ്, അങ്ങ് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ ഇംഗ്ലീഷ് മാത്രം പറയുന്നു, ഞാൻ പറയുന്നത് ശരിയാണ്. അവർ പറയുന്നു അതല്ല, ഇത് ഇംഗ്ലീഷും ഹിന്ദിയും രണ്ടും കൂടെ വേണമെന്ന് പറയുന്നത് ശരിയാണ്. ഇത് എവിടെയാണെന്നുള്ള ഓരോരുത്തർ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു എന്നുള്ള വ്യത്യാസമാണ്. നിങ്ങൾ ഏത് പുസ്തകങ്ങളോ ഏത് ഗൈഡാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളതനുസരിച്ചിട്ടാണ് എന്റെ പ്രശ്നം. അതുകൊണ്ട് കാരണം ഞാനിത് ഇങ്ങനെ തെളിച്ച് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യാഖ്യാതാക്കൾ എന്തൊക്കെ കാടുകയറി പറയുന്നു, ഇത് വലിയ ആൾക്കാർ വായിക്കുന്നത്, അങ്ങനെ ഒരു വൈകാരികമായ അത് ഭക്തിയും ഞാനും അല്ല യോഗം. അത് വരുമ്പോൾ അങ്ങനെയാണ് യോഗം സമാധി എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങൾ മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ യോഗം മാത്രമേ ഉള്ളൂ. അവിടെ ഈ പറയുന്ന ഭക്തിയില്ല. പത്താം ക്ലാസ്സിന് മുമ്പാണെങ്കിൽ ഇതെല്ലാം ഉണ്ട്, യോഗമുണ്ട്, ഭക്തിയുണ്ട്, ജ്ഞാനമുണ്ട്, എല്ലാം. നിങ്ങൾ മേലോട്ട് പോയി കഴിഞ്ഞാൽ, നിങ്ങൾ കൂടുതൽ അങ്ങനെ യോഗത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ യോഗ സമാധി അങ്ങനെ അത് വേറെ ഇതാണ്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ സമാധി വരുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ അദ്വൈതത്തിന്റെയും ഭക്തിയുടെയും ഒന്നും ആവശ്യമില്ല. നിങ്ങൾ നേരെ അതി പിടിച്ചങ്ങ് പോയാൽ ഇങ്ങനെ സമാധി. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ഈ യോഗത്തിലേക്ക് പോകുന്നതിനും ഒരു വൈകാരികതയുണ്ടെന്നാണ്. വൈകാരികത എന്ന് വെച്ചാൽ ഭക്തിയുടെ വൈകാരികതയല്ല. നിങ്ങൾ യോഗശാസ്ത്രം പഠിക്കുമ്പോൾ പറയും അവിടെ ഒരുപാട് വിചാരമുണ്ട്. അത് വിചാരത്തിലൂടെ കടന്നു പോകുന്ന യോഗത്തിലേക്ക്. വെറുതെ യോഗം എന്ന് കേൾക്കുമ്പം സമാധി വരുന്നതല്ല. ഈ യോഗം എന്ന് കേൾക്കുമ്പം തന്നെ സമാധി വരും. അങ്ങനെയാണ് അത്. അതിനെക്കുറിച്ചൊരു പഠനം ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചു. അതായത് നമ്മുടെ ബ്രെയിനില് കോർപ്പസ് കലോസം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾ നെറ്റ് നോക്കി അതിൻ്റെ അടിച്ചു നോക്കിയാൽ അതിൻ്റെ പടമൊക്കെ കയറി ചെറിയൊരു അരുവാൾ പോലെ ഇരിക്കുന്ന ഒരു ഭാഗം അവിടെ. അത് നമ്മുടെ ഈ ബ്രെയിനിന്റെ രണ്ട് ഭാഗമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു ഭാഗമാണ്. ഇതുവഴിയാണ് കടന്നു പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. 200 മില്യൺ ന്യൂറൽ വയറിങ്സ്, നമ്മളീ കാണുന്നതിന്റെ വയറിങ്, അതിന്റെ ചെറിയ സാധനം 200 മില്യൺ. 1 മില്യൺ എന്ന് പറഞ്ഞാൽ എത്ര? 10 ലക്ഷം. ആ ഭാഗത്ത് കിടക്കുന്നു എന്നാണ് ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടി. അതിൽ പല ഭാഗങ്ങളുണ്ട്. അതിൽ അതിന്റെ ഒരു ബേസായിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള ഒരു ഭാഗം, അതിന്റെ പേര് റോസ്ട്രം എന്നാണ്. റോസ്ട്രം ഇതൊക്കെ നമുക്കിന്ന് നെറ്റിൽ നോക്കിയാൽ പഠിക്കും. MBBS ഒന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. ഈ പോപ്പുലർ എന്ന് വിചാരിച്ചാലും ചികിത്സിക്കരുത്. ന്യൂറോ കാര്യമൊന്നും പോയി ചികിത്സിക്കരുത്. പോപ്പുലർ സയൻസ് എന്ന് പറയുന്ന ഇതാണ്. പൊതുവായി ഇതിനെ കുറിച്ചൊരു അറിവ് വേണം, അല്ലെങ്കിൽ നമ്മൾ വെറും മണ്ടന്മാരായിപ്പോ. അപ്പൊ ഈ ഇങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് സമാധി വരുന്നില്ലേ, അങ്ങനെ കുറെ പേരെടുത്ത് കുറെ ന്യൂറോ സയന്റിസ്റ്റുകൾ പഠനം നടത്തി. അപ്പോൾ അവർ കണ്ട ഒരു പ്രത്യേകത, ഈ ആൾക്കാരുടെ എല്ലാം ഈ റോസ്ട്രം എന്ന് പറയുന്നത് കുറച്ച് വീർത്തിരിക്കും, ചെറിയ സാധനമാണ് കേട്ടോ. വൃത്തം എന്ന് പറഞ്ഞാൽ ബലവും പോലെ വൃത്തം എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഇത്തിരി വലുതായിരിക്കും ഒരിച്ചിരി. എന്നുവെച്ചാൽ സാധാരണക്കാരെ പോലെ അല്ല. നിങ്ങൾക്ക് ആരെങ്കിലും സമാധി ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ഒരു MRI സ്കാൻ എടുത്ത് നോക്കണം, ഇത് ഒത്തിരി വലുതാണോ എന്ന് നോക്കണം. വലുതെന്ന് വിചാരിച്ചാൽ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ഫുട്ബോൾ പോലെ അത്രയും നമ്മുടെ തലയുടെ അകത്ത് ഒരു ചെറിയ ഭാഗമാണ്. അപ്പൊ നോക്ക്, അത് അതിന്റെ ഫോട്ടോ ഇട്ട് എടുത്ത് നോക്കണം. ഞാൻ പറഞ്ഞ അല്ല, അത് ഏത് ഭാഗമാണെന്നറിയാൻ പറ്റില്ല. എന്തായാലും ഈ ഭാഗം, ഈ പറയുന്ന കോർപ്പസ് കലോസം എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ എപ്പിലെപ്സി പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നവർക്ക് അവരെ കുറിച്ചുള്ള പഠനത്തിനൊക്കെ ഒരുപാട് അവര് നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഭാഗമാണ്. അപ്പൊ അതില് നമ്മള് മനസ്സിലാക്കേണ്ട ഒരു ഭാഗം, ഇങ്ങനെ ഈ പെട്ടെന്ന് സമാധി പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് വരുന്നത് എന്ന് പറയുന്നത് ഇത് ശകലം വലുതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് സമാധി ഒക്കെ പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ, മനസ്സിലായി, യോഗശാസ്ത്രത്തിലൊക്കെ പറയുന്നത് നിങ്ങൾക്ക് സമാധി വരണമെന്നുണ്ടെങ്കിൽ അതിൽ പറയുന്ന യമനിയമാസന പ്രാണായാമ പ്രത്യാഹാരങ്ങളൊക്കെ ഒരുപാട് അഭ്യാസങ്ങളാണ് പറയുന്നത്. ചെയ്ത് കഴിഞ്ഞാലേ ഒരാൾക്ക് വരത്തുള്ളൂ. ഇതിപ്പോ അങ്ങനെയല്ല. ഒരു ഞാൻ എനിക്ക് ആദ്യമായിട്ട് ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു കൂട്ട സമാധിക്കാർക്കാണെന്നാണ്. അപ്പോ കേദാർനാഥിന് പോയപ്പോ ഞാൻ ഇങ്ങനെ, ഞാനും എൻ്റെ കൂടെ ഒരു സായിപ്പോ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ മല കയറി പോകുമ്പോൾ ഒത്തിരി പാടാണ് അന്ന്. അതിനുശേഷമാണ് ഈ പ്രളയമൊക്കെ വന്നത്. 10-12 kilometers ഇങ്ങനെ കയറിപ്പോണം. പെരുമാരി ഇതൊരു 10-15 വർഷം മുമ്പാകും. അന്ന് എനിക്ക് ഇന്നത്തെ കാണും ആരോഗ്യമുണ്ട്. മിക്കവാറും പേരൊക്കെ തളർന്നു പോകും. അവിടുത്തെ ഹൈറ്റും മഞ്ഞും പിന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ വരുന്നു ഞങ്ങളുടെ കൂടെ, ഒരു 10-50 പേര്. അപ്പോൾ ഇവർ ഈ മല കയറി പോകുമ്പം തന്നെ, ഇങ്ങനെ നടന്നു പോകുമ്പം തന്നെ ഇവരിൽ ചിലരൊക്കെ ചില വിഭ്രാന്തികളൊക്കെ കാണിക്കുന്നുണ്ട്. ഒരാൾ കയറി ഓടുന്നു മേളോട്ട്, ഓരോരുത്തരുടെ ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പം എൻ്റെ കൂടെ വന്ന സായിപ്പിന് വളരെ അതിശയം. ഇതെന്താ ഇങ്ങനെ ഇത്രയും മനുഷ്യർ ഒരുപോലെ പ്രവർത്തിക്കുന്നത്? ഇവരെന്തൊക്കെ ചില ഇതൊക്കെ കാണിക്കുന്നു. അപ്പോ ഞാനടുത്ത് പറഞ്ഞു കൊടുത്ത്, ഇത്രയും മട്ടന്മാരെ ഒരുമിച്ച് കൂടിയതാണ്, അതെങ്ങനെ കൂടിയെന്ന് എനിക്കും പിടികിട്ടിട്ടില്ല എന്ന് തന്നെ പറഞ്ഞു കൊടുത്തു അയാളടുത്ത്. പിന്നെ ഞങ്ങൾ അന്ന് അവിടെ പോയി. ഭയങ്കര തണുപ്പായിരുന്നു, കഷ്ടപ്പെട്ട്. പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രത്തിന്റെ മുമ്പ് വന്നപ്പോ ഈ 10-60 പേര് ക്ഷേത്രത്തിന്റെ മുമ്പ് ഇരിക്കുകയാണ്. 10-60 പേര് ഇവര് വന്നിരുന്നിട്ട് ഏറ്റവും രസകരമായ കാര്യം, നിങ്ങളൊരു പക്ഷെ സമാധിയുടെ ഒക്കെ പിന്നെ ഈവൻ ചിലപ്പോ അങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ വഴിയുണ്ട്. അവരിങ്ങനെ ഇരുന്നിട്ട് ഓരോരുത്തർ കൈ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പൊങ്ങി പൊങ്ങി പോയി, ചിലരിങ്ങനെ ഇരുന്ന് ഡാൻസ് ചെയ്യുന്നു, ചിലർ വായിങ്ങനെ തുറന്നിരിക്കുന്നു, ചിലരുടെ കണ്ണ് തുറന്നിരിക്കുന്നു, ചിലരുടെ കണ്ണടഞ്ഞിരിക്കുന്നു, ചിലർ മിണ്ടാതിരിക്കുന്നു. എല്ലാം കൂടെ ഒരു പൂരം തന്നെ ഈ 10-50 പേര്. പലരും പല ഗോഷ്ടികൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിശ്ചലമായിരിക്കുന്ന ആരെയും കണ്ടെ ഇത്രയും പേര്? ഞാൻ ഇത്രയും പേര് ഇതെങ്ങനെ ഇങ്ങനെ ആയത്? അപ്പോ ഇതെന്തോ ധാരാളം ഇത്രയും പേർക്ക് തോന്നുന്നു. ഒന്നോ രണ്ടോ ആളാണെങ്കിൽ ശരി. അപ്പൊ പിന്നെ ഞാൻ അന്നെനിക്ക് ഈ ഗ്രൂപ്പിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഞാൻ അവരോട് ചോദിച്ച്, നിങ്ങൾ ഒരാളെ വിളിച്ച് ചോദിച്ചു, ഒരു തമിഴ്നാട്ടുകാരൻ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ്? ഞങ്ങൾ ഈശ ഫൗണ്ടേഷൻ കേട്ടിട്ടുണ്ടോ? ആ പുള്ളി പുള്ളിയെ തന്നെ സദ്ഗുരു എന്ന് പറയുന്നത്. സാറിന് ചട്ടമ്പി സ്വാമിയെ കുറിച്ച് ഗുരുദേവൻ എഴുതി സദ്ഗുരു എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഇദ്ദേഹം തന്നെ പറയുന്നത് താൻ സദ്ഗുരുവാണ്. അങ്ങനെ ഒരു ഗുരുവിന്റെ ശിഷ്യന്മാരാണ്. ആര് അവര് അല്ല, ഇവരെന്തോക്കെ ചൊല്ലുകയോ പറയുകയോ എന്ന് വെച്ചാൽ ഈ ഇത്തരം ഒരു സ്ഥലത്ത് എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു ആളിന്റെ അടുത്ത് എന്തെങ്കിലും ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മനസ്സിന് ഇങ്ങനെ ചില ആവേശങ്ങൾ വരും, എല്ലാവർക്കും വരത്തില്ല. ഈ പറയുന്ന ഈ റോസ്റ്റം എന്ന് പറയുന്ന ഭാഗം ശകലം വീർത്തിരുന്നാലേ വരത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഇതിന് ഈ വ്യത്യാസമുള്ള ആൾക്കാർ ഇവരിങ്ങനെ അന്വേഷിച്ചു നടക്കും. എവിടെ പോയാലാണ് നമുക്ക് ഇങ്ങനെ ഇതാണ് ഒരു അനുഭൂതി എന്ന് പറയുന്നത്, യോഗിക് മിസ്റ്റിക് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്ന ഇതാണ്. ഇത് എവർക്ക് എന്തോ ഭയങ്കരമായി തോന്നും, കാണുന്നവർക്ക് ഇത് ഭയങ്കര ബോറായിട്ടാ തോന്നുന്നു. അപ്പൊ ഈ നമ്മുടെ 700 കോടി ജനങ്ങളുണ്ട്, ഇത്തരം ആൾക്കാർ 1 ലക്ഷമോ 2 ലക്ഷമോ കിട്ടാൻ പ്രയാസമൊന്നുമില്ല. വേണ്ടി വന്നവർ 10 ലക്ഷം കിട്ടാം, 700 കോടിയില്ലേ. അപ്പൊ ഇവരെല്ലാം ഇങ്ങനെ എന്തോ ഒരു എന്താണോ, സാറിന് ഒരു കഥ പറയുന്നുണ്ടോ, സർപ്പത്തെ മന്ത്രം കൊണ്ട് മോഹിപ്പിക്കുന്നു, അങ്ങനെ ഒന്നുമില്ല, എന്നാലും കഥയിൽ പറയും. അതുപോലെ ഇവരെല്ലാം ഇങ്ങനെ എന്തെങ്കിലും ഒരു ടെക്നിക്ക് പ്രയോഗിച്ചു കഴിയുമ്പോൾ ഇവര് തന്നെ അറിയാതെ ഇങ്ങനെയുള്ള ട്രാൻസ് എന്ന് പറയും, ട്രാൻസിലേക്ക് പോകും. ഇത് ദോഷമെന്നല്ല പറയുന്നത്, ദോഷമൊന്നുമില്ല, ഗുണവുമില്ല. ഇത് എന്ന് പറയുന്നത് അവരുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകത, അതാണ് മനസ്സിലാക്കേണ്ടത്. ആ ബ്രെയിനിന്റെ പ്രത്യേകത ഉള്ള ഒരാളിനെ നിങ്ങളൊന്ന് വിചാരിച്ചാലും ശരി, ഒന്ന് മനസ്സിരുത്തി അയാളെ നിങ്ങൾക്കും ഇതുപോലെ ട്രാൻസിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്ക് അതിനും ഞാനങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പിന്നെ പക്ഷെ ഇതൊരു ബിസിനസ്സായി എടുക്കുന്നതും അത് ശരിയല്ലല്ലോ, ഇത് ആൾക്കാരോട് ചെയ്യുന്ന ദ്രോഹമാണല്ലോ എന്ന് വിചാരിച്ച് ഞാനത് ബിസിനസ്സാക്കിയില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ എനിക്കും ഇന്നൊരു സദ്ഗുരു ഒക്കെ ആകാമായിരുന്നു. ടെക്നോളജി ഒന്നുമല്ല, അതൊരു ടെക്നിക്ക്, ടെക്നോളജി വരെ ടെക്നിക്ക് വരെ. ആ എന്തെങ്കിലും ഒരു മന്ത്രം നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ അത് ചൊല്ലിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ വേണമെങ്കിൽ കുറച്ച് ഇമാജിനേഷൻ, ഭാവനകൾ മനസ്സിൽ കുറച്ച് ഭാവനകൾ ചെയ്യാൻ പറഞ്ഞു കൊടുത്താൽ മതി. അല്ലെങ്കിൽ പ്രാണൻ, ശ്വാസോച്ഛ്വാസം ഉണ്ടല്ലോ, അതിൽ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവന്റെ ഈ റോസ്ട്രം എന്ന് പറയുന്ന സാധനത്തിൽ ഈ പ്രത്യേകതയുണ്ടെങ്കിൽ ഇവൻ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവൻ ഇങ്ങനെയാവും, ഇങ്ങനെ ഒരവസ്ഥയിലേക്ക്. ഇത് അവന്റെ ബ്രെയിനിന്റെ പ്രത്യേകതയാണ്. ഞാൻ പണ്ട് ഞാനിവിടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് 80കളിൽ 90കളിൽ അന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ ഒരു പയ്യം വരുമായിരുന്നു, നമ്മുടെയൊക്കെ പ്രായം വരും. അപ്പോൾ അയാൾ കാവ്യ കൊടുത്തവര് ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അപ്പം ഞാനവിടെ എൻ്റെ മുറിയിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്, താഴെ വന്നിരുന്നു. താഴെ വന്നിരുന്ന ഒരു 2 മിനിറ്റ് ഇയാൾ കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ ഇയാൾ ഉടനെ ട്രാൻസ് സമാധിയിലേക്ക്. അപ്പോൾ സമാധിയിലേക്ക് പോകുമ്പോൾ ഇയാൾ പെട്ടെന്ന് തന്നെ ഇയാളുടെ, പിന്നെ ഇയാളൊന്നും അറിയുന്നില്ല ഇയാൾ എന്താ ചെയ്യുന്നതെന്ന്, ഇയാൾക്കറിയത്തില്ല. ഇയാളുടെ മുഖം എല്ലാം ഒരു വല്ലാത്ത രീതിയിലായി, കൈകാലുകളൊക്കെ ചെറുതായി ചലിക്കാൻ തുടങ്ങും, എന്നാൽ ഇരിക്കും ചിലപ്പോൾ ഇങ്ങനെ പൊങ്ങുന്നതായിട്ട്, പല ചേഷ്ടകൾ എന്ന് പറയാം, പല ചേഷ്ടകളും കാണിക്കും. ഇങ്ങനെ ഇയാൾ ഈ ചേഷ്ടകളിലൊരു ഒരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇയാൾ നോർമലാവും. അപ്പോൾ ഞാൻ ഇയാളോട് ചോദിച്ചിട്ടുണ്ട്, ഈ ഇത്രയും സമയം നിങ്ങളുടെ ശരീരത്തിൽ എന്താ സംഭവിച്ചതെന്നും അറിയാമില്ല, എനിക്കൊന്നും അറിയത്തില്ല, യാതൊന്നും അറിയത്തില്ല. പിന്നെന്താ സംഭവിച്ച, ഒരുപാട് വിഷൻസ്. ചിലപ്പോൾ വിഷനിൽ, പുള്ളിയുടെ വിഷനിൽ ഞാനും കാണും. എന്ന് വെച്ചാൽ ഞാനും ചിലപ്പോൾ അവിടെ കിരീടമൊക്കെ വെച്ച് പാലാഴിയുടെ മധ്യത്തിലൊക്കെയാണ് ഞാൻ ഇരിക്കുന്നത്, പുള്ളിയുടെ വിഷനിൽ ചിലപ്പോൾ കൈലാസത്തിലായിരുന്നു. അപ്പം നമുക്കൊരു വ്യക്തിയോട് എന്ത് മനോഭാവമാണോ ആ മനോഭാവത്തിനനുസരിച്ചുള്ളതൊക്കെ മനസ്സിൽ തോന്നും. ഇയാൾക്ക് എന്നെ ഒരു ചെകുത്താനായിട്ടാണ് തോന്നണെങ്കിൽ ഇയാളുടെ വിഷന് ഞാൻ ചെകുത്താനായിട്ട് അല്ലെങ്കിൽ യമനായിട്ടൊക്കെ നിൽക്കും. എന്നോടുള്ള മനോഭാവത്തിനനുസരിച്ച് ഇത് വരുന്നു. അപ്പോൾ പുള്ളി എന്നിട്ട് പുള്ളി പറയും ഞാൻ ശിവനാണെന്ന് പറയും, വിഷ്ണു എന്ന് പറയും, മുരുകനാണെന്ന് പറയും. ഇതൊക്കെ പുള്ളിയുടെ വിഷനിൽ വരുന്നതാണ്. അപ്പം ഞാൻ ഇയാളോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ ഒരു മാനസികമായ ഒരു അവസ്ഥ തന്നെ പറയാൻ പറ്റും. കൂടുതൽ ഒരുപാടൊന്നും പറയാൻ എനിക്കും അറിയത്തില്ല. അന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഈ ബ്രെയിനിൽ തന്നെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെന്നുള്ള വിവരം പിന്നീടാണ് ഞാൻ മനസ്സിലാക്കി. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ വരുന്നവരുടെ ബ്രെയിനിൽ ചില വ്യത്യാസങ്ങളുണ്ടാവും. അതുകൊണ്ടൊന്നും ഇലക്ട്രോണും പ്രോട്ടോണും അതും ഇതുമായിട്ടൊന്നും ബന്ധം. ഇത് ആ ബ്രെയിനിൽ നടക്കുന്ന ചില ഇനി അത് ബ്രെയിനിൽ എന്താ സംഭവിക്കുന്നു എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന ചില കെമിക്കൽ റിയാക്ഷൻസ് എന്നാണ് പറയുന്നവർ. ഇതിനെക്കുറിച്ച് പഠനം നടത്തിയവർ പറയുന്നു നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ചില കെമിക്കൽ റിയാക്ഷൻ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷെ ഇതെന്താ സംഭവിക്കുന്നതെന്ന് ഇയാൾക്കറിയത്തില്ല. ഇയാൾക്ക് എന്തെങ്കിലും ഒരു നിമിത്തം എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു വിദേശിയുണ്ട്, ഒരു ഇറാൻകാരൻ. അപ്പോൾ പുള്ളി ഇതുപോലെയാണ് ഇങ്ങനെ ഒരുപാട് പെട്ടെന്ന് ഇതൊക്കെ വരും പുള്ളി. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ബ്രെയിനിലെ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് നമുക്ക് ഇവരോട് പറയാൻ പറ്റില്ല. നിങ്ങൾക്കിപ്പോൾ സമാധി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയും. സമാധി ഉള്ള ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ ചിലപ്പോൾ തല്ലിയെന്ന് വരും. കാരണം അവർക്കത് അവർ ഭയങ്കര ദിവ്യത്വം കൽപ്പിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. ഇതുവരെ നമുക്ക് 10-50 പേർക്ക് ഇത് ഒരുപോലെ വരുന്നു എന്ന് വെച്ചാൽ ഈ 50 പേർക്ക് ഈ പ്രശ്നമുള്ളവർ ഇങ്ങനെ ഒരാളെ അടുത്ത് ചെന്ന് അയാൾ പറയുന്നത് കേട്ട് ചെയ്തപ്പോൾ അവർക്ക് ഒന്നെന്നുള്ളതേ ഉള്ളൂ. ബാക്കി ഇങ്ങനെ ഒരു മന്ത്രം ചൊല്ലുമ്പോൾ ഇങ്ങനെ ഒരു വികാരഭാവം വന്നില്ലെങ്കിൽ ഒരിക്കലും അവർ അയാളുടെ അടുത്ത് പോകത്തില്ല, ഈ പറയുന്ന ഗുരുവിന്റെ അടുത്ത്. അപ്പോ നിങ്ങളിപ്പോ അതിന് തയ്യാറായി കഴിഞ്ഞാൽ എന്താണ് ഇതിനെക്കുറിച്ച് കുറച്ച് പഠിച്ചിട്ട് കുറച്ച് മന്ത്രങ്ങളും അതും ഇതൊക്കെ പഠിച്ചതിന്റെ ടെക്നിക്കൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ പണിയായിട്ട് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എവിടെയും പ്രവർത്തിക്കാം. അബ്ദുൽ കലാമിനെ പോലെയുള്ള വലിയ സയന്റിസ്റ്റിന്റെ അടുത്തും പ്രവർത്തിക്കാം. ഒന്നും അറിയാതെ ഇവിടെ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടക്കുന്നത് സാധാരണക്കാരൻ്റെ അടുത്തും പ്രവർത്തിക്കാം. കാരണം ഇത് അയാൾ ഇവിടെ എത്തി എന്താണെന്നുള്ളതല്ല, അയാളുടെ ബ്രെയിൻ എന്തെന്നുള്ളതാണ്, ആ ബ്രെയിനിന്റെ ഈ ഭാഗം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ്. അപ്പോൾ ഈ പയ്യൻ എന്ത് ചെയ്തു, ഇയാളിങ്ങനെ വന്നു, ഇയാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നപ്പോൾ ഇയാൾ പറയുന്നത് ഇങ്ങനെ ഈ ട്രാൻസ് എന്ന് പറയും, ഈ ട്രാൻസിലേക്ക് പോകുമ്പോൾ സമാധി എന്ന് പറയാം. ഇയാൾക്ക് ഭയങ്കര ആനന്ദവും ഭയങ്കര അനുഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനിയും മുമ്പോട്ട് പോകണം. അങ്ങനെ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് വരും ഇവിടെ. ഇവിടെ ഉള്ള പഴയ അന്നുണ്ടായിരുന്നിടത്ത് ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല. അപ്പം ഞാൻ ഓർമ്മിക്കും, കാരണം ഇയാൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ കാണിക്കുന്നു. അങ്ങനെ ഇയാൾ ഇതിനിടയ്ക്ക് ഇയാൾക്ക് പിന്നെ ഈശ്വര സാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം എന്ന് വെച്ചാൽ അയാളുടെ മനസ്സിലെന്തോ ഒരു സങ്കല്പമുണ്ട്, അതനുസരിച്ചുള്ള സാക്ഷാത്കാരമാണ്. ഇതിനുവേണ്ടി ഇയാൾ പോയി. പിന്നെയാണ് ഞാൻ അറിഞ്ഞത്, ഞാൻ ഋഷികേശത്ത് ചെന്നപ്പോഴാണ് അറിഞ്ഞത്. ഇയാൾ അവിടെ ചെന്ന് ഋഷികേശത്ത് ചെന്നിട്ട് പിന്നെ ഗംഗയുടെ തീരത്ത് ഗംഗയിലേക്ക് ചാഞ്ഞിരിക്കുന്ന ഒരു മരമുണ്ട്. ഈ മരത്തിന്റെ മേളിൽ ഇയാൾ വരിഞ്ഞു കയറി. എന്നിട്ട് എന്നെ മേളിൽ കയറിയതും കൊണ്ട് ഇയാൾ ഈശ്വരനോട് പറഞ്ഞു, എനിക്കിപ്പം സാക്ഷാത്കാരം തന്നില്ലെങ്കിൽ ഞാൻ വെള്ളത്തിൽ ചാടിച്ചാവും. കഥയല്ലേ. അപ്പോ അവിടെ വേറൊരാളുണ്ടായിരുന്നു എനിക്ക് പരിചയമുള്ള ഒരാൾ. അയാൾ ഇയാൾ മേളിൽ കയറിയിരുന്ന് എന്തോ പറയുന്ന കേട്ടു. മലയാളി അയാൾ മലയാളി, ഇയാൾ തമിഴ്. കേട്ടും കൊണ്ട് എന്ത് ചെയ്തു, അയാൾ വിളിച്ച് താഴെ ഇറങ്ങി, താഴെ ഇറങ്ങി പറഞ്ഞു വിട്ടു. അത് അങ്ങനെയൊന്നും അല്ല, അയാൾ കുറെയൊക്കെ ഉപദേശിച്ച് പറഞ്ഞു വിട്ട് അയാൾ തിരിച്ചു വന്ന് വീണ്ടും എന്നെ കണ്ടു. തിരിച്ചു വന്ന് വീണ്ടും എന്നെ കണ്ട് ഇയാള് എഞ്ചിനീയറിംഗ് മറ്റു പാസ്സായതാണ്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. എന്തിനാ, കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ ഇയാളെ കാണുമ്പോഴത്തേക്ക് കാണുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയും രണ്ട് മക്കളുമുണ്ട്, പിന്നെ പാന്റും ഷർട്ടുമൊക്കെ ഇട്ട് ഫുൾ ഡ്രസ്സിൽ, ഇതെല്ലാം വിട്ടു പുള്ളി. ഇത് അസുഖമല്ല, ഇത് അസുഖം എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു മാനസികാവസ്ഥ, നമുക്ക് അസുഖം എന്ന് പറയുന്നത് ശരിയല്ല, ഇതൊരു പ്രത്യേക മാനസികാവസ്ഥ. അവരുടെ മനസ്സിത് അങ്ങനെ ആകുന്നു, കുറച്ചു കഴിഞ്ഞപ്പോ ഇയാൾക്ക് ഇത് മടത്ത്. കാരണം ഇയാൾ എന്റെ അടുത്ത് വരുമ്പം തന്നെ ഇയാൾക്ക് കഷ്ടിച്ചൊരു 20-21 വയസ്സേ ഉള്ളൂ, ആ പ്രായമാണ്. അപ്പൊ അയാൾ അതിനകത്ത് നടന്ന അയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നിട്ട് നമുക്ക് അത്ഭുതം തോന്നും, ഒരുപാട് അയാളൊക്കെ ചെയ്തു. പിന്നെ അയാൾ അതൊക്കെ വിട്ട് അത്, അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇത് ഇവിടത്തൊക്കെ സംഗതിയേ ഉള്ളൂ. ഇത് ഇങ്ങനെ ആയി എന്ന് വിചാരിച്ച് അപ്പൊ ഈ ട്രാൻസ് എന്നൊക്കെ പറയുന്ന ഇതാണ്, അത് ആ ബ്രെയിനിന്റെ ഒരു ഭാഗത്തിന്റെ പ്രത്യേകത കൊണ്ട് പിന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ അതാണ് വൈകാരികം എന്ന് പറയുന്നത്. അപ്പൊ ആ വൈകാരിക ഭാവം ഇത് ആരിലും വരാം. ഒരാളിപ്പോ ഒരാൾ തത്വചിന്തയുടെ മാർഗത്തിൽ പോകണമെന്നിരിക്കട്ടെ, അയാളിലും വരാം. അല്ല ഭക്തി മാർഗത്തിൽ പോയാലും യോഗത്തിന്റെ മാർഗത്തിൽ പോയാലും എല്ലാം ഇത് വരാം. അവരുടെ ബ്രെയിനിൽ ഇങ്ങനെ ഒരു ഭാഗം ഈ പറയുന്ന ഈ അവസ്ഥ എന്ന് പറയുന്നത് ന്യൂറോ സംബന്ധമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ പറയുന്നത്. അപ്പൊ ഇന്നിപ്പോ ഈ സദ്ഗുരു എന്ന് പറയുന്ന അങ്ങനെ പറയുന്ന ഒരുപാട് വിവരക്കേട് പറയുന്ന ആളാണ്. പുള്ളിയുടെ സംഭാഷണമൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ ഈ ആധ്യാത്മിക സാഹിത്യത്തെ കുറിച്ചൊക്കെ പുള്ളി പറയുന്നത് ഒരുപാട് വിഡിത്തങ്ങൾ പറയും, പക്ഷെ സമൂഹത്തിനൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് പുള്ളി പറയുന്നത് എല്ലാവരും അമൃതം പോലെ ഊറി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പറയുന്നതിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട്. പിന്നെ പുള്ളി ലോകകാര്യങ്ങളൊക്കെ പറയുന്നത് ശരിയായിരിക്കും, കാരണം ഈ ലോകത്ത് ജീവിക്കുന്നതിന്. പക്ഷെ രാമനെ കുറിച്ചും കൃഷ്ണനെ കുറിച്ചും ഒക്കെ പറയുന്നൊക്കെ ഒരുപാട് വിഡിത്തങ്ങളാ പറയുന്നു. അത് മാർക്കറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, പുള്ളിയുടെ ഒരു എന്താണോ ആധ്യാത്മികമായ കാഴ്ചപ്പാട് അതാണ്. അതനുസരിച്ച് പുള്ളി പ്രവർത്തിക്കുന്നു. അതിന് ഈ പറയുന്നത് പോലെയുള്ള എന്താണോ ബ്രെയിൻ കണ്ടീഷൻ ഉള്ള ആൾക്കാർ അവിടെ ചെല്ലുന്നു, അത് അങ്ങനെ നടക്കുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പോ അതൊക്കെ നടക്കുന്നുണ്ട്. അത് പറയാൻ പറ്റില്ല, കാരണം ഇത്തരക്കാർക്കും ഒരു സ്ഥലം വേണമല്ലോ, ഒരു ഇടം വേണമല്ലോ. അപ്പോ അതിനെ ഒരാളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഈ ആൾക്കാർ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഒത്തുകൂടുന്നു. പക്ഷെ അതിൽ ഒരു അതിനകത്ത് വ്യക്തിപരമായി ഒരുപക്ഷെ അവർക്ക് ഇങ്ങനെ ഒരു പലരും ധരിക്കുന്ന ഇങ്ങനെ ഒരു അവലംബം ഉണ്ടെങ്കിലേ നമുക്ക് നിൽക്കാൻ പറ്റും എന്ന് ധരിക്കുന്നവർ കാണും. എന്തേ ഇപ്പോ മാനസികമായ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കിപ്പോ ചിലപ്പോൾ മരുന്ന് കഴിച്ച് അത് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റും. അതുപോലെ ഇത്തരം വൈകാരിക ഭാവങ്ങളുള്ളവർക്ക് ഒരു അവലംബമായിട്ടത് ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്നുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് ചിലപ്പോൾ മറ്റ് ചോയ്സ് ഇല്ലായിരിക്കും, ഇതായിരിക്കും അവരുടെ അവസാനത്തെ അവലംബം. പക്ഷെ ഇത് എന്തോ വലിയ മഹത്തായ കാര്യം എന്നുള്ള ധാരണ ഇതൊന്നും ശരിയല്ല. ഈ ട്രാൻസ് എന്നൊക്കെ പറയും അതൊക്കെ ഇതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ഒത്തിരി സംഭവങ്ങൾ ഇതുപോലെ എന്റെ നേരിട്ടുള്ള അനുഭവത്തിൽ എന്നോട് അടുത്ത് ഇടപഴകിയിട്ടുള്ള ആൾക്കാരിൽ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല. കാരണം ഒന്ന് നമ്മൾ അവരുടെ വ്യക്തിത്വത്തെ നമ്മൾ സ്വാധീനിക്കുകയാണ്, എന്നുവെച്ചാൽ ഒരാളെ നമ്മൾക്ക് കീഴിലാക്കുക, അങ്ങനെ അതിനകത്തൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഒരാളെ നമ്മുടെ ചൊൽപ്പടിക്ക് നിർത്തുക, ഇങ്ങനെയുള്ളവരെ അങ്ങനെ നിർത്തുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമ്മളെ ഇപ്പൊ ശ്രീരാമൻ ഹനുമാനെ നിർത്തി എന്നൊക്കെ പറയുന്നത്, അതുപോലെ മറ്റുള്ളവരെ ചൊൽപ്പടിക്ക് നിർത്തുക, പിന്നെ അവരെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുക, പ്രസ്ഥാനത്തിന് വേണ്ടി അവരെ ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ അവരറിയാതെ തന്നെ എന്ത് ചെയ്യും, മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കും. നമ്മുടെ ഈ ചാവേറുകളെ പോലെ, ചാവേറെന്നൊരു വിഭാഗമുണ്ടല്ലോ. അപ്പോൾ ചാവേറുകളെന്ന് വെച്ചാൽ അവർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ്, അവർക്ക് വേണ്ടിയല്ല. അതുപോലെ ഒരവസ്ഥ ഇതിനകത്ത് വരും. അതതിൻ്റെ ഒരു ദോഷവശമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ശരിയല്ല അങ്ങനെ ചെയ്യുന്ന. പിന്നെ അവർക്ക് ചിലപ്പം അതല്ലാതെ വരെ വഴിയില്ലായിരിക്കും, അവർ സ്വയം അങ്ങനെ ജീവിക്കാനായിരിക്കും അവർ ഇഷ്ടപ്പെടുന്നത്. ഇതൊക്കെ ആത്യന്തികമായ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, പലർക്കും അത് ഇഷ്ടമാണ്. നമ്മളിപ്പോ എല്ലാവർക്കും ദിവസം ഒരാളിന് എല്ലാ ദിവസവും കുറേശ്ശെ കഞ്ചാവ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ആ കഞ്ചാവിനോട് ഒരു ഇഷ്ടം തോന്നി. അപ്പോ കഞ്ചാവ് കൊടുക്കുന്ന നിങ്ങളോട് ഒരു ഇഷ്ടം വരും. അപ്പോ അതിന് പിന്നെ അയാൾ അഡിക്റ്റാവും. അപ്പൊ പിന്നെ നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളും കഴിക്കുന്ന അയാളും തമ്മിലൊരു ബന്ധം ഉണ്ടാവും. അപ്പൊ അതങ്ങനെ മുമ്പോട്ട് പോകും. പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ കഞ്ചാവ് കൊടുക്കാൻ ഒരാളില്ലെങ്കിൽ അയാൾക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ലെന്ന് വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു ബന്ധങ്ങളെടുക്കുകയും അതൊക്കെ വളർത്തിക്കൊണ്ടുവരികയും അങ്ങനെ ഒരു സമൂഹത്തെ തയ്യാറായി കൊണ്ടുവരികയും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞ് അത് ശരി, സമൂഹത്തിന് അപകടമില്ലാത്ത രീതിയിൽ അത് ചെയ്തു പോകണമെങ്കിൽ ശരിയാണ്. പക്ഷെ ഈ ISIS അൽഖ്വയ്ദ എന്നൊക്കെ പറയുന്നതിന് ഇത് തന്നെയാണ് നടക്കുന്നത്. ആൾക്കാരെ ഇതുപോലെയുള്ള മനസ്സുള്ളവരവിടെ പോകുന്നു. കാരണം അവരുടെ മനസ്സിൽ പെട്ടെന്ന് അവരെല്ലാം ഇങ്ങനെ പെട്ടെന്നൊരു അവസ്ഥാന്തരത്തിലേക്ക് പോകുക മാനസികമായി. പിന്നെ അതിനോട് അവരെ ഒട്ടിപ്പിടിക്കും. അതിനോട് ഒട്ടിപ്പിടിച്ച് അവരുടെ സ്വാതന്ത്ര്യം അവരെന്ത് ചെയ്യും, വേറൊരാൾക്ക് കൊടുക്കും. അങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കുന്നു, പിന്നെ ജീവൻ കൊടുക്കുന്നു, ശരീരം കൊടുക്കുന്നു, അവസാനം അവരെന്ത് ചെയ്യുന്നു, പൊട്ടിത്തെറിക്കുന്നു എവിടെയെങ്കിലും. അത് അവരുടെ ആത്യന്തികമായി അവരുടെ പാരതന്ത്ര്യം അതിൽ നിന്നാണത് ഇങ്ങനെ എത്തിച്ചേരുന്നതെന്നുള്ള അവർ മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഈ വലിയ കട്ടുകളില് ഗ്രൂപ്പുകളിലൊക്കെ ഉള്ള ആൾക്കാരങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകും. പിന്നെ ഇവരെല്ലാം ഇങ്ങനെ പാരതന്ത്ര്യത്തിൽപ്പെട്ടിരിക്കുന്നവരാണ്. അവർക്ക് സ്വാതന്ത്ര്യം എന്നുള്ളതിനെ കുറിച്ചൊരു കാഴ്ചപ്പാടേ അവർക്കുണ്ടാകത്തില്ല. കാരണം അവരതിലങ്ങ് ആനന്ദിക്കുകയാണ്, അങ്ങനെ അങ്ങ് പോവുകയാണ്. അവര് ചാവേറുകളായി സ്വയം തയ്യാറായിരിക്കുകയാണ് മരിക്കാൻ വേണ്ടി. അപ്പൊ ഇവിടെയെങ്ങും അത്ര ആൾക്കാർ എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാനൊരാളില്ല. അങ്ങനെ ചെയ്യാനൊരാളുണ്ടെങ്കിൽ ഇവിടെയും വരും. ആൾക്കാരെ അങ്ങനെ സ്വാധീനിച്ച് സ്വന്തം താൻ ആഗ്രഹിക്കുന്ന വഴിയിൽ അവരെ കൊണ്ടുപോകാൻ. അപ്പൊ അവരെ അടുത്ത് പോകുന്നവരെല്ലാം ഈ ഒരേ തരക്കാരായിരിക്കും. എന്നുവെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ ഉള്ളവരായിരിക്കും. അതാണ് എന്റെ പ്രത്യേകത. ഇപ്പൊ ഗുരുവിന്റെ അടുത്ത് വന്നവരെയൊക്കെ നമ്മൾ നിരീക്ഷിച്ചാൽ മനസ്സിലാവും. അവിടെ എന്താണ് ഒരു അമ്പലം കത്തി കഴിഞ്ഞാൽ അത്രയും അന്ധവിശ്വാസം പോയി എന്ന് പറഞ്ഞുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആരും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ ഗുരുവിനെ തേടി വന്നവരെ തന്നെ എന്താണ് അവര് സമൂഹത്തില് മറ്റു പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കുക ഗുരു ചെയ്യുന്നു. പിന്നെ ഗുരു എന്തു പറഞ്ഞു അതിന് പാരഡി ഉണ്ടാക്കിയ ആൾക്കാരും ഗുരുവിന്റെ കൂടെ നിന്നു. ഇതങ്ങനെയല്ല. ഇത് ഒരാൾ സ്വയം പറയാണ് ഞാൻ സദ്ഗുരുവാണ് എന്ന് പറഞ്ഞ ഇത് ഏറ്റുപറയുന്ന കുറെ ആൾക്കാർ എന്താണ് സദ്ഗുരു എന്ന് പറയും. എന്നാ ഒരേ ഡയറക്ഷനിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും എന്താണ് ഇങ്ങനെയുള്ള ഒരു മാനസിക അവസ്ഥയിൽ ഇവര് എന്താണ് ഹിപ്നോട്ടൈസ് ചെയ്തതുപോലെ, ഹിപ്നോട്ടിസത്തിന് വിധേയരായതുപോലെ അവരിങ്ങനെ ഒരു പക്ഷെ അതവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് നിരൂപണം ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ എനിക്കും അറിയത്തില്ല. ഞാൻ പറയുന്നില്ല, കാരണം ചിലപ്പോൾ അവർക്കത് ആവശ്യമായി. ആയിരക്കണക്കിന് മനുഷ്യരിങ്ങനെ ഇതിന്റെ പുറകെ പോവുക. പക്ഷേ അവരെ കാണുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് അവരിങ്ങനെയായി, അതാണ് ഞാൻ ഈ ഗ്രൂപ്പിന്റെ ഉദാഹരണം പറഞ്ഞത്. ഈ ഒരു ഗ്രൂപ്പിലിരിക്കുന്ന എല്ലാവരും ഇതുപോലെയുള്ള ചേഷ്ടകൾ കാണിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വ്യക്തിയുടെ കാര്യമാണ്. അയാൾക്ക് ഈ ചേഷ്ട എങ്ങനെയുണ്ട്? അയാൾ പറയുന്നു എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല, തനിയെ വന്നാണ് ഞാനിങ്ങനെ. ഇത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ, എന്റെ ഞാൻ ജനിച്ചു വന്ന ഗ്രാമത്തിൽ ഇത്തരം ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. അതിന് ഞങ്ങൾ പറയുന്നു തുള്ളുക എന്നാണ്. തുള്ളുക, തുള്ളൽ പരിപാടിയാണ്. ഇവർ എന്നൊന്നുമില്ല ഇവർക്ക്. ഇത് ഇവർക്കൊരു വർഷത്തിലൊരിക്കൽ ഒരു ഉത്സവത്തിന്റെ അന്ന് ചെണ്ടമേളം കേൾക്കുമ്പോഴാണ്. ഇവർക്ക് മന്ത്രമൊന്നും വേണ്ട, ചെണ്ടയടി കേൾക്കുമ്പോൾ ഇവർക്ക് അങ്ങോട്ട് ആവേശം വരും. സർപ്പം തുള്ളലല്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള സർപ്പം തുള്ളൽ അതും ഇത് തന്നെ. ഞങ്ങളുടെ നാട്ടിലുള്ളത് അവര് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ചെറിയ പ്രായത്തിൽ പലരും ചോദിച്ചാൽ ഒരു ഹൈസ്കൂളിൽ യു പി ലെവലിലൊക്കെ ഒരു എട്ടാം ക്ലാസ് ലെവലിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു പനിയോ അങ്ങനെയൊന്നും വരാറില്ല. എന്തെങ്കിലും ഒരു ചെറിയ പനിയോ എന്തെങ്കിലും കഴിച്ച് വയറ്റിൽ ദഹനക്കേട് വന്നാൽ മതി, ഉടനെ തന്നെ അടുത്തുനിന്ന് ഒരാളവിടെ ഒരു ഒരമ്മ ഇങ്ങോട്ട് അവിടെ വന്നിരിക്കും. അപ്പം നമ്മളിങ്ങനെ അമ്മയെ വാച്ച് ചെയ്യും, സ്ഥിരമായതുകൊണ്ട് നമുക്കറിയാം. അമ്മ അങ്ങനെ ഇരുന്നിട്ട് ഒരു ശബ്ദമൊക്കെ ഉണ്ടായിക്കൊണ്ട് എന്നൊക്കെ ഒരു ശബ്ദം ഉണ്ടായി ചാടി അങ്ങോട്ട് ഒരു ചാട്ടം തുടങ്ങും. കുറേ സമയം അവരിങ്ങനെ നേരെ മേളിലോട്ടും താഴോട്ടുമാണ് ചാടുന്നത്. അപ്പം ഇങ്ങനെ കുറേ സമയം ചാടി, അപ്പോൾ ബാക്കിയുള്ള അമ്മൂമ്മമാരൊക്കെയാണ്, അവരെല്ലാം നിന്ന് വളരെ ബഹുമാനത്തോടെ ഇരിക്കും. അപ്പോൾ ഈ ആൾ ചാടുന്ന ആൾ പറയുന്നത് ഇവരുടെയൊക്കെ ഏതോ ഒരു വല്യപ്പനെന്നാണ്. അതുവരെ എടി ബോഡി എന്നൊക്കെ വിളിച്ചിരുന്ന പോലെ ചെന്ന് നിന്നിട്ട് വല്യച്ച അത് വളരെ ബഹുമാനത്തിരിക്കും. അപ്പോൾ കൊണ്ടുപോകാം, മുറുക്കാൻ കൊണ്ടുപോകാന്ന് പറയും. ഉടനെ തന്നെ ഒരു വേണ്ടതൊക്കെ അവർക്ക് നേരത്തെ അറിയാം, മുറുക്കാൻ കൊണ്ട് അവിടെ വയ്ക്കും. കൊണ്ടുപോയിട്ട് ഉടനെ തന്നെ അവരൊരു പാത്രത്തെ കുറിച്ച് ഭസ്മം കൊണ്ട് കൊടുക്കും. ഈ ഭസ്മം കൊണ്ടുവന്ന് ഇവരുടനെ ഭസ്മം കൊടുത്ത് നമ്മളെ അവരുടെ തിരുത്തിയിരിക്കുകയായിരിക്കും. ഒരു കട്ടിലൊക്കെ ഇങ്ങനെ നമ്മളിരിക്കും, എനിക്കിന്നും ഓർമ്മയുണ്ട്. അപ്പോൾ അടുത്തവരുടെ ഒരു പ്രയോഗമുണ്ട്, അതായത് ഈ ഭസ്മം കൈവച്ചിട്ട് നമ്മുടെ മുഖത്തിലേക്ക് ഒരൊറ്റ ഊതലാണ്, നമ്മുടെ കണ്ണില്ലല്ലോ. അപ്പം ഇത് പ്രതീക്ഷിച്ചപ്പം കണ്ണടച്ചിരിക്കും. ഇതാദ്യം ഒരിക്കലേ ഇത് പറ്റും, പിന്നെ അവസാനം നമ്മുടെ നെറ്റിയിലൊക്കെ ഇങ്ങനെ അമർത്തി, തലയിലൊക്കെ ഇങ്ങനെ ഒന്ന് അമർത്തി എല്ലാം പോയെന്ന് പറയും. അപ്പം നമുക്ക് തോന്നുന്നു എല്ലാം പോയി. ഈ ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ വയറ്റുവേദനയൊക്കെ പമ്പ കിടക്കും. എന്നിട്ടൊരു വാഴ വെട്ടിയിട്ടുള്ള ഒരൊറ്റ വീഴ്ചയാണ്, വേർത്ത് കുളിച്ച അവിടെ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർ വെള്ളം കൊണ്ടുവരും. പിന്നെ അവർ വർത്തമാനം പറയുന്ന എടി പൊടി എന്നൊക്കെയാണ് ഈ അമ്മൂമ്മയുടെ സംസാരം. അതുവരെയുണ്ടായിരുന്ന ബഹുമാനം പോയി. അപ്പോൾ ഈ കൊണ്ടുവച്ച മുറുക്കാനും അതിൻ്റെ അകത്ത് ഒരു രൂപയോ ഒക്കെ കാണും. പഴയ ഇതെല്ലാം കൂടെ എടുത്ത് മടി വെച്ചുകൊണ്ട് ഇറങ്ങി പോയി. ഇത് പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണ് തുള്ളൻ. ഈ തുള്ളൻ എന്ന് പറയുന്നത് സംഗതി ഇത് തന്നെയാണ്. ഇവരുടെ സദ്ഗുരു എന്ന് പറയുന്നത് ആരാണെന്നുള്ള ഇവർ വിചാരിക്കുമ്പോൾ ഇത് വരും. ഞാൻ പിന്നീട് ഇവരോട് കുറച്ച് മുതിർന്നതിന് ശേഷം ഞാൻ ഇവരോട് ചോദിച്ചു, ഈ തുള്ളാൻ വരുന്നവർക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അമ്മമ്മ ഇതെങ്ങനെയാണ് വരുന്നത് പ്രായമുള്ള സ്ഥലം. അപ്പം അവർ പറയും, അപ്പം അതിപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കും, എൻ്റെ കുഞ്ഞിനിങ്ങനെ ഒരു അസുഖം വന്ന് ഇതൊന്ന് മാറ്റി കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് വരും. അവരുടെ ദേഹത്ത് എന്തോ വരുന്നു എന്നാണ് ഈ പറയുന്ന ഈ റോസ്റ്ററത്തിൽ വരുന്ന ഇതാണ് ഇത് ഇന ട്രാൻസ് എന്ന് പറയും. ഈ സാധാരണ മനുഷ്യരിലും ഉണ്ട്, പക്ഷെ അന്ന് ഇവരെയൊക്കെ ഇങ്ങനെ സംഘടിപ്പിക്കാനുള്ള ഗുരുക്കന്മാരില്ലായിരുന്നു. അതുപോലെ നാട്ടും പ്രദേശത്തല്ലേ ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഇതുപോലെ എല്ലാവരും ഒരു സദ്ഗുരുവിന്റെ ശിഷ്യരായ തികച്ചും ഇത് ബ്രെയിനിൽ വരുന്ന ചില പ്രത്യേകതകളാണ് അത്. ഇതിനാണ് ഞാൻ പറയുന്നത് വൈകാരികവും. ഞാൻ ഈ പറഞ്ഞ എന്താണ്, യോഗം എന്ന് പറയുന്നിടത്തും ഇങ്ങനെ വരും വൈകാരിക ഭാവം വരും. അതല്ല എന്താണ് പതഞ്ജലി പറയുന്ന യോഗം അങ്ങനെയല്ല. അത് ഒരുപാട് വിചാരവും പ്രാക്ടീസും ഒക്കെ ചെയ്ത് എത്തിച്ചേരുമെന്ന് പറയുന്ന ഒരു സമാധിയാണ് അത്. ഒരാൾ എത്തിച്ചേരുവില്ലെന്നൊന്നും എത്തിച്ചേർന്നിട്ടേ പറയാൻ പറ്റും. ഇതങ്ങനെയല്ല, ഇത് നമുക്ക് നിങ്ങളുടെ ബ്രെയിൻ തന്നെ അനുകൂലമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് വരും, ഒരു ട്രാൻസിലേക്ക് എന്ന് പോലും ഒരു മയക്കം പോലെ വരും. ചിലരിങ്ങനെ കുറച്ച് സമയം ബോധമില്ലാതെ കിടക്കും. അത് ഒരു ന്യൂറോ ഡോക്ടറോട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് പറയുന്നുണ്ട്, ബ്രെയിനിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ് വരുമായിരുന്നു, അത് ഭയങ്കര ആനന്ദമായിരുന്നു. അയാൾക്ക് ഓപ്പറേഷൻ നടത്തി അവസാനം, ഡോക്ടറായിരുന്നു. ഓപ്പറേഷൻ നടത്തി പിന്നെ ഇത് വരുന്നില്ല. പുള്ളി പറഞ്ഞു, എനിക്കതൊരു വലിയ നഷ്ടമായിപ്പോയി. ഒരു ഡോക്ടറായിട്ട് പറയുന്നു, ഒരു ഡോക്ടറായിരുന്നിട്ട് എന്നിട്ട് സാധാരണ ഡോക്ടറല്ല ന്യൂറോ സർജൻ, പുള്ളി എന്നോട് പറയുന്നു എനിക്കതൊരു വലിയ നഷ്ടമായിപ്പോയി. കാരണം ആ ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പ് എനിക്കിങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാമായിരുന്നു. ഈ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ ഒരു സുഖം കിട്ടുന്നില്ല, ആനന്ദമാണെന്നാ പറയുന്നത്. ഇയാളുടെ ആനന്ദം പോയി എന്ന് വെച്ചാൽ ബ്രെയിനിൽ എന്ത് ചെയ്തു, ചെറിയൊരു പോറൽ കൊടുത്തു, ചെറിയൊരു മാറ്റം വരുത്തി. പിന്നെ ഇല്ല. അപ്പം ഇത് എന്തിനെ ആശ്രയിച്ചായിരിക്കുന്നത്? നിങ്ങളിങ്ങനെയുള്ള ഈ സമൂഹങ്ങളിലൊക്കെ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഒരിടത്ത് ഒരു ഭജന നടന്നുകൊണ്ടിരുന്നിടത്ത് ഒരാള് കാശിയിൽ വെച്ച ഒരു സ്ത്രീ ചാടി എഴുന്നേറ്റിരുന്നു, എന്തൊക്കെ കാണിക്കുന്നു, എന്തൊക്കെ ബഹളം വയ്ക്കുന്നു എന്നെല്ലാം ചെയ്യും. ബാക്കിയുള്ളവരത് ശ്രദ്ധിക്കാതെ അവർക്ക് സ്ഥിര അനുഭവമാണ്. ഇവരവിടെ ഭജന തുടരുന്നു, ഒരാള് മാത്രം ബഹളം കാണിക്കും. ഞാനിത് നേരത്തെ കണ്ടിട്ടില്ല. ഞാൻ ഓടിച്ചെന്ന് ഇവരെ പിടിക്കാൻ ബാക്കിയുള്ള വേണ്ട, അത് ശരിയായിക്കൊള്ളുന്നു, അവർക്ക് സ്ഥിര അനുഭവമാണ്. പിന്നെ ഇതെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാമെന്നുള്ളൊരാള് ശാസ്ത്രവേദ്യരെ അറിയത്തില്ലേ, ഇല്ലേ, കണ്ടിട്ടില്ലേ? ഓ അത് ശരി. ശാസ്ത്രവേദ്യരെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പിന്നെ ഒരു പ്രത്യേക വ്യക്തിയായിരുന്നു. ഞാൻ ശിവേരി വന്ന് കണ്ട് വളരെ, ഞാൻ പെന്മന പോയപ്പോൾ അവിടെ എന്നെ കാണാൻ പലപ്പോഴും വന്നിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പുള്ളിയെ കുറിച്ച്. പുള്ളി ഇങ്ങനെ ഒരു മുണ്ട് കൊടുത്തോളത്തും മുട്ട് ഗുരുവിനെ അനുകരിച്ച് ഇങ്ങനെ ഇവിടേക്ക് നടക്കും. കാറ്റത്ത് കരിയില പറക്കും പോലെ ഇങ്ങനെയാണ്. അപ്പോ പുള്ളി എന്നോട് പറഞ്ഞ നമ്മുടെ ഓട്ടുവരെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കും. പുള്ളി പറയും, ആസുരൻ ലോകമൊന്നുണ്ട്, ഊരിട്ടാൽ അത് ആവർത്തം. സ്വാമിക്കറിയാം അതെവിടെയാണെന്നില്ല. അതാണ് ഇവിടുത്തെ ഓട്ടുവര. പുള്ളി ചിലപ്പോ അങ്ങോട്ട് ചെല്ലുമ്പോ ആരെങ്കിലും അവിടെ ഇരിക്കുന്നവര് പുള്ളിയെ പരിചയമില്ലാത്തവര് എന്തും ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോ എന്തെങ്കിലും പറയുമായിരിക്കും. എന്തായാലും ഇങ്ങനെ എന്നോട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും. ആള് എന്നോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. കാരണം അതിനെ ഇഷ്ടപ്പെടാൻ കാരണം പുള്ളി പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കും. ബ്രഹ്മസൂത്രത്തിന്റെ ചതുസൂത്രം മുഴുവൻ കാണാപ്പാടാണ്, ശങ്കരാചാര്യ പ്രകരണ ഗ്രന്ഥങ്ങൾ മുഴുവൻ കാണാപ്പാടാണ്, സംസ്കൃതമാണ്, വൈദ്യകലാനിധിയാണ്, സംസ്കൃതം പഠിച്ചിട്ടുണ്ട്. ഒരു ദിവസം മുമ്പ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ആത്മോദേശകം, അറിവ്, അറിവൊക്കെ പറയത്തുള്ളൂ, ഇതെല്ലാം വേറൊന്നും സംസാരിച്ചിട്ടില്ല. ഒരു പരദൂഷണം പറയുകയോ മറ്റുള്ളവരെ കുറിച്ച് അതൊന്നുമില്ല, ഇതേ പറയത്തുള്ളൂ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ പുള്ളി പറയുന്നത് കേട്ടാ നമ്മള് മറക്കത്തു. പുള്ളി പറഞ്ഞ പല ആത്മോദേശമൊക്കെ ഞാൻ കാണാതെ പഠിച്ച പുള്ളി പറഞ്ഞ കേട്ടിട്ടാണ്. കാരണം ഇപ്പോഴും പുള്ളി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ ഇത് തന്നെ കേൾക്കണം, നമ്മളങ്ങ് പഠിച്ചോളൂ. എന്റെ ഒരു ദിവസം അവിടെ താഴെ മുറിയിൽ വെച്ച് അന്ന് ഈ മേളത്തെ നിലയില്ല, താഴെയാണ് ഞാൻ താമസിക്കുന്നത്. എന്റെ മുമ്പ് ഒന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നു, പുള്ളി പെട്ടെന്ന് ട്രാൻസിലേക്ക് പോയി, സമാധിയിലേക്ക് പോയി. ഞാൻ നോക്കിയിരുന്നു പുള്ളിക്ക് എന്തോ ഒരു, ഞാൻ പറഞ്ഞ അറിവ് പറഞ്ഞു പറഞ്ഞു പുള്ളി സമാധിയിലേക്ക് പോയിരുന്നു. അല്പസമയം അങ്ങനെ ഇരുന്നതിന് ശേഷം പുള്ളി ചില ഗോഷ്ഠികളൊക്കെ കാണിക്കാൻ തന്നെ. അപ്പൊ എനിക്ക് മനസ്സിലായി കുഴപ്പമാണ്. അപ്പൊ ഞാൻ വിചാരിച്ച് വലിയ ഗോഷ്ഠിയൊന്നും ഉണ്ടാകത്തില്ല, പക്ഷെ പെട്ടെന്ന് പിന്നെ പല്ലൊക്കെ കടിച്ച് വല്ലാത്ത ഒരു രീതിയായി. ഉടൻ തന്നെ ഞാൻ ബ്രഹ്മചാരികളെ വിളിച്ച് ഉടൻ വണ്ടി വിളിച്ച് ഉടൻ തന്നെ കാര്യം എനിക്ക് മനസ്സിലായി. അവിടെ കൊണ്ടുപോയി, നമ്മുടെ ആശുപത്രി കൊണ്ടുപോയി, ഞാനും കൂടെ പോയി. അവിടെ കൊണ്ടുവന്ന് കിടത്തി അവരുടനെ അവർ പറഞ്ഞത് പ്രശ്നമൊന്നുമില്ല, ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ പുള്ളി നോർമലായി. അവർ പറഞ്ഞത് എപ്പിലെപ്സിയാണ്, ഫിറ്റ് വന്നാണ്, ഫിറ്റ്സ് എന്ന് പറഞ്ഞു, അത് വന്നാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് പുള്ളിയെ കാറിൽ തന്നെ പിന്നെ കഴിഞ്ഞ് ഈ പ്രവേശത്താണ് പുള്ളിയുടെ വീട്, മകളുടെ വീട്, അവിടെ കൊണ്ടുപോയി, അവിടെ കൊണ്ട് ഏൽപ്പിക്കാൻ. അപ്പോ ഇനി വേറെ എന്തെങ്കിലും സംഭവിച്ചാലോ. അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞ ഇത് അച്ഛനും വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വരുന്നതാണ്. അപ്പോ അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. ഈ വ്യക്തിയുടെ ജീവിതം തന്നെ എന്താണ് ഇങ്ങനെ ഒരു അവധൂതനെ പോലെ ഇങ്ങനെ നടന്നതന്നെ ജീവിതകാലം മുഴുവൻ. ജീവിതം അങ്ങനെയായിരുന്നു. നടന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പുള്ളിയുടെ ബ്രെയിനിന്റെ പ്രശ്നമാണ്. ഈ ബ്രെയിനിന്റെ ഇതാണ് ഈ എപ്പിലെപ്സി വരുന്നത്, ബ്രെയിനിലുള്ള ഒരു പ്രശ്നമാണ്. എന്നുവെച്ചാൽ അവിടെ വരുന്ന ചില ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് എന്ന് പറയും. നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി പോലെ നമ്മുടെ ബ്രെയിൻ ഇലക്ട്രിസിറ്റി ഉണ്ട്. ചിലപ്പോൾ വരുന്ന അതിശക്തമായ ഇലക്ട്രിക്കൽ ഡിസ്ചാർജാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്നാണ് ഇന്ന് പറയുന്നത് ന്യൂറോ സയന്റിസ്റ്റുകൾ പോലെ. അപ്പോ ആ ഒരു പ്രത്യേകതയാണ് പുള്ളിയെ ഇങ്ങനെ ആക്കിയത്, ഈ പുള്ളിയുടെ ജീവിതം ഇങ്ങനെ ആക്കിയത്, അങ്ങനെ ഒരു അവധൂതനാക്കിയത്. ഞാൻ പിന്നെ പലരെയും ആലോചിച്ചു നോക്കി, ഞാൻ ഈ യാത്രയിലൊക്കെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള അവധൂതന്മാരെയൊക്കെ. ഇതെല്ലാം ഇതുപോലെ ഫിക്സാണ്. പലരും ഇങ്ങനെ എന്താണ് കണ്ണും മിഴിച്ചൊക്കെ ഇരിക്കുമല്ലോ ഈ ലോകത്തിലൊന്നും അല്ലാതെ. അതൊക്കെ ഒരു ഓരോരോ തരത്തിലുള്ള ഫിക്സ് ആണ്, അത്രയേ ഉള്ളൂ. അപ്പൊ കാണുന്നവർക്ക് പലതും തോന്നും. അപ്പോ അങ്ങനെ വരുന്നവര് ആധ്യാത്മികതയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം ഒക്കെ ഒരു പ്രത്യേക രീതിയിലാവും. അവർ ഈ ലോകത്തേക്ക് മറന്നാണ് ജീവിക്കുന്നത്. അപ്പോ അതൊരു വൈകാരിക ഭാവം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അത് യോഗത്തിലും വരും, എവിടെ വരും, ഭക്തിയിലും വരും. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ ഞാനിതെല്ലാം പറയുന്നത് എന്തുകൊണ്ടാണ് പറയുന്നത്? അപ്പോ തത്വചിന്തയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, അതാണ് മനസ്സിലാക്കുന്നത്. തത്വചിന്തയ്ക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഒരു തത്വചിന്തകന് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടായിക്കൂടാന്നില്ല, പക്ഷെ അത് തത്വചിന്തയുടെ ഭാഗമായിരിക്കില്ല. ഇത് തത്വചിന്ത എന്ന് പറയുമ്പോൾ അവിടെ പ്രാധാന്യം കൊടുക്കുന്ന യുക്തിക്കാണ്, യുക്തിപരമായി ചിന്തിക്കുക. യുക്തിപരമായി ചിന്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയ യുക്തികൾ, അത് പ്രത്യേകമാണ്. ആത്മീയ യുക്തികൾക്കനുസരിച്ച് ചിന്തിച്ച് ഒരു തത്വം എന്താണെന്ന് ബോധ്യപ്പെടുന്നു. അപ്പൊ ആ തത്വചിന്തയിൽ ഈശ്വരനാണ് ഇവിടെ പറയുന്നത്, പരമേശ്വരൻ വിഭു എന്നെല്ലാം പറയുന്ന ഈശ്വരൻ എന്ന് പറയുന്ന ഇവിടെ തത്വചിന്തയിൽ ഈശ്വരനാണ്. ഇവിടുത്തെ ഈശ്വരനല്ല, ഭക്തന്റെ ഈശ്വരനല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടല്ല? ഇവിടെ ഈശ്വരനെ നിഷേധിക്കുന്നു. ഭക്തന്റെ ഈശ്വരനെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഭക്തൻ നിങ്ങളുടെ കാര്യത്തിൽ എടുത്ത് ഇറയിലടിക്കും. ഭക്തന്റെ ഈശ്വരനെ ഒരിക്കലും നിഷേധിക്കരുത്. ഈ വ്യത്യാസം മനസ്സിലാക്കണം. അത് ഏതെങ്കിലും ഒന്ന് നല്ലതെന്നോ മോശമോ എന്നല്ല ഞാൻ പറയുന്നത്, ഇതിനൊക്കെ നമ്മൾ വേർതിരിച്ചറിയണം എന്ന് പറയുന്നതിനാണ്. അതിനാണ് ഇത്രയും ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞത്.